لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، الحمد لله. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് ഒരുപാട് ആളുകൾ കേട്ടു, ഒരുപാട് മുത്താലിമുകളും അതുപോലെ പഠിക്കുന്ന സമയത്ത് ബൈലാവി ഓതാൻ അവസരം ലഭിക്കാത്ത ഒരുപാട് ഉസ്താദുമാരും സന്തോഷം പങ്കുവെക്കുകയും കേൾക്കുന്നുണ്ട് എന്നറിയിക്കുകയും ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു ഉപകാരമുള്ള ഇൽമു നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് കൂടി ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എടുക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ വാട്സാപ്പിലൂടെയോ മറ്റോ ബന്ധപ്പെട്ട് നിവാരണം നടത്താൻ മടിക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും അങ്ങനെ ഉപകാരമുള്ള ഒരു ദർസായി നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്യുന്നു. വാട്സാപ്പിലൂടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ കേൾക്കുന്ന മുറക്ക് അറിയാവുന്ന ഉത്തരമാണെങ്കിൽ പറയുകയും നോക്കി വിലയിരുത്തി പറയേണ്ടതാണെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാൻ പരമാവധി ശ്രമിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് എടുക്കാനുള്ള ഭാഗങ്ങൾ ആദ്യം വായിക്കാം, പിന്നീട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം. വലമ്മ കാനത്ത് മുസമ്മയാത്തുഹ ഹുറൂഫൻ വുഹ്ദാനൻ വഹിയ മുറക്കബത്തുൻ സുദ്ദിറത്ത് ബിഹ ലിതകൂന തഅദിയതുഹ ബിൽ മുസമ്മ അവ്വലമാ യഖ്റഉ സംഅ വസ്തുഈറത്തിൽ ഹംസതു മക്കാനൽ അലിഫി ലിതഅദ്ദുരി ലിബ്തിദാഇ ബിഹ വഹിയ മാലം തലിഹൽ അവാമിലു موقوفة خالية عن الإعراب لفقد موجبه ومقتضيه لكنها قابلة إياه ومعرضة له إذ لم تناسب مبني الأصل ولذلك قيل صاد وقاف مجموعا فيهما بين الساكنين ولم تعامل معاملة أين وهؤلاء ഇത്രയും ഭാഗങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം പറഞ്ഞത് വലമ്മ കാനത്ത് മുസമ്മയാത്തുഹ ഹുറൂഫൻ വുഹ്ദാനൻ, അവയുടെ മുസമ്മ. അവയുടെ എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ അലിഫ് ബാ താ സാ ജീമ് ഇങ്ങനെയുള്ള ഹർഫുകളുടെ ഇസ്മുകൾ, ഹർഫുകളുടെ ഇസ്മുകളാണല്ലോ അവ എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. ആ ഇസ്മുകളുടെ മുസമ്മ ഹുറൂഫൻ വുഹ്ദാനൻ, ഏകകമായിട്ടുള്ള ഹർഫുകളാണ്. അലിഫ് എന്നതിൻ്റെ മുസമ്മ, ബാ എന്നതിൻ്റെ മുസമ്മ ആ അലിഫ് ബാ എന്നല്ലോ, ആ അക്ഷരമാണല്ലോ ബ. ഇപ്പൊ ബാഇന്റെ മുസമ്മ ബ എന്നതാണ്, ഹ ഇന്റെ മുസമ്മ ഹ എന്ന ആ അക്ഷരമാണ് എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ആ മുസമ്മകൾ അഥവാ അലിഫ് എന്ന് പേര് വെക്കപ്പെട്ട ആ ഹർഫ്, ബാ എന്ന് പേര് വെക്കപ്പെട്ട ആ ഹർഫ്, താ എന്ന് പേര് വെക്കപ്പെട്ട ആ ഹർഫ് ഏകകമായ ഹർഫുകൾ മാത്രമാണ്. അങ്ങനെ ആവുകയും വഹിയ മുറക്കബത്തുൻ, ഈ പേരുകളാണെങ്കിലോ മുറക്കബത്താണ്, അഥവാ പേരുകളിൽ അലിഫിൽ അലിഫ് മാത്രമല്ലല്ലോ ഉള്ളത്, ലാമുണ്ട്, ഫ ഉണ്ട്, ബാ ഉൻ എന്നതിൽ ബാ ഉണ്ട്, അലിഫുണ്ട്, ഹംസുണ്ട്, അങ്ങനെയാണല്ലോ പോകുന്നത്. അങ്ങനെ ഓരോ അക്ഷരങ്ങളും സായുൻ, സായുൻ എന്ന് പറയുമ്പോൾ സായുണ്ട്, അലിഫുണ്ട്, യ ഉണ്ട്, അങ്ങനെ ഓരോ പേരുകളിലും പല അക്ഷരങ്ങളുണ്ട്, അഥവാ മുറക്കബായ പല അക്ഷരങ്ങൾ കൊണ്ട് മുറക്കബായ പേരുകളാണ് ഈ ഏകകമായ ഹർഫുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പേരുകൾ മുറക്കബും അതിൻ്റെ മുസമ്മ വുഹ്ദാനുമാണ്, ഏകകമാണ്. അങ്ങനെ ആയപ്പോൾ സുദ്ദിറത്ത് ബിഹ, ആ ഇസ്മുകൾ ഈ ഹർഫുകൾ കൊണ്ട് ആരംഭിക്കപ്പെട്ടു. അഥവാ ബാ ഉൻ എന്ന ഇസ്മ്, ആ ഇസ്മിന്റെ മുസമ്മ ബാ എന്ന ഹർഫാണ്. ആ ഹർഫിന് പേര് നൽകിയതോ ബാ ഉൻ എന്നാണ്. അതിലെ ആദ്യത്തെ അക്ഷരം അതിന്റെ മുസമ്മയാണ്, അഥവാ ബാ ഉൻ എന്ന ഇസ്മിന്റെ മുസമ്മയായ അക്ഷരമായ ആ ബ, ബ എന്ന് പറയുന്ന അക്ഷരമാണ് ബ ഉൻ എന്ന ഇസ്മിന്റെ ആദ്യത്തിലുള്ളത്. അതുപോലെ ജീമുൻ എന്ന അക്ഷരം എന്ന ഇസ്മ് ഒരു മുറക്കബാണ്. ആ ജീമുൻ എന്ന മുറക്കബായ ഇസ്മിന്റെ മുസമ്മ ജ എന്ന് പറയുന്ന അക്ഷരാണല്ലോ. ആ അക്ഷരം കൊണ്ടാണ് ഈ ഇസ്മ തുടങ്ങിയിട്ടുള്ളത്. ജീമുൻ എന്ന മുറക്കബായ ഇസ്മ അഥവാ ജീമും യാഉം മീമും ചേർന്നിട്ടുള്ള മുറക്കബായ ഒരു ഇസ്മാണല്ലോ ജീമുൻ എന്ന ഇസ്മ. ആ ജീമുൻ എന്ന ഇസ്മിന്റെ മുസമ്മയായ ആ ഹറഫ് ജ എന്ന് പറയുന്ന ആ ഹറഫ് അതാണ് ഇതിന്റെ തുടക്കത്തിലുള്ളത്. ജീമുൻ എന്നതിന്റെ തുടക്കത്തിൽ ആ അക്ഷരമാണുള്ളത്. അഥവാ ഈ ഇസ്മുകളൊക്കെ അതിന്റെ മുസമ്മയായ ഹറഫുകൾ കൊണ്ടാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ബ ബ കൊണ്ടാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. ത കൊണ്ടാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. സ സ കൊണ്ടാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. ജീമ് ജ കൊണ്ടാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ ഇസ്മുകളും അതിന്റെ മുസമ്മയായ ഏകകമായ ഹർഫുകൾ കൊണ്ടാണ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്? ലിതകൂന തഅദിയതുഹ ബിൽ മുസമ്മ അവല മാ യഖ്റഉ സംഅ. ഒരാൾ ഈ ഇസ്മ പറയുമ്പോൾ, ബാഉൻ എന്ന ഇസ്മ പറയുമ്പോൾ, ശ്രോതാവിന്റെ കാതിലേക്ക് ആദ്യം ചെന്നിടിക്കുന്നത്, ആദ്യം ചെന്ന് മുഴങ്ങുന്നത് അത് ഇതിനെ എത്തിച്ചു കൊടുക്കലാവണം. അതിനു വേണ്ടിയാണ്. അഥവാ ഞാനൊരാളോട് ബാഉൻ എന്ന് ആ ഹറഫിന്റെ പേര് പറയുമ്പോൾ അയാളിലേക്ക് ഞാൻ ആദ്യം കൈമാറുന്ന സന്ദേശം ആ പേരിന്റെ തുടക്കത്തിലെ ആ വാക്ക്, ആദ്യത്തെ അക്ഷരം ബ എന്ന് പറയുന്ന അക്ഷരാണല്ലോ ബാഉൻ എന്ന് പറയുമ്പോൾ ആദ്യം ശ്രോതാവ് കേൾക്കുക, ശ്രോതാവിന്റെ കാതിലേക്ക് ആദ്യം ചെന്ന് മുഴങ്ങുന്നത് ബാഉൻ എന്ന ഇസ്മിന്റെ മുസമ്മയായ ആ ഏകകമായ ഹർഫ് തന്നെയാണ് ആദ്യം മുഴങ്ങുന്നത്. അങ്ങനെ ആദ്യം എത്തിച്ചു കൊടുക്കുന്നത് ഈ ഹർഫാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഹർഫുകളുടെയൊക്കെ ഇസ്മുകളുടെ ആദ്യത്തെ അക്ഷരം ആ മുസമ്മ തന്നെയായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ജീമുൻ എന്ന് നാം പറയുമ്പോൾ, ഫാദുൻ എന്ന് നാം പറയുമ്പോൾ ആദ്യം ശ്രോതാവിന്റെ കാതിലേക്ക് അതിന്റെ മുസമ്മയായ അക്ഷരം തന്നെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ അവിടെ ഒരു സംശയം ഉണ്ടാവുന്നു. അലിഫുൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഹംസയാണല്ലോ. ആ എന്നത് ഹംസയാണ് എന്ന് നമുക്കറിയാം. അലിഫ് എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത് കാല എന്നതിലെ മധ്യത്തിലുള്ള ആ മദ്ദക്ഷരത്തെയാണ് അലിഫ് എന്ന് പറയാറുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അലിഫുൻ എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ മുസമ്മയായ അക്ഷരമല്ലല്ലോ ഉള്ളത്? അലിഫുൻ എന്നതിനെ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ മുസമ്മ കൊണ്ടല്ലല്ലോ. അതിന് മറുപടിയാണ് വസ്തുഈറത്തിൽ ഹംസത്തു മക്കാനൽ അലിഫി. അലിഫിന് പകരം ഹംസയെ വായ്പയെടുക്കപ്പെട്ടു. അലിഫ് സ്വന്തം നിലക്ക് മൊഴിയാൻ സാധിക്കില്ല, അതുകൊണ്ട് അതിന് പകരം ഹംസയെ വായ്പയെടുക്കപ്പെട്ടു. അതുകൊണ്ട് ആരംഭിക്കുക എന്നത് അസാധ്യമായത് കാരണം. ഏതുകൊണ്ട് ആരംഭിക്കുക? അലിഫ് കൊണ്ട് ഒരു വാക്കിനെ ആരംഭിക്കുക എന്നത് അസാധ്യമാണ്, അത് സാധിക്കില്ല. അതുകൊണ്ട് അലിഫിന് പകരം ഹംസയെ വായ്പ വാങ്ങി അലിഫ് എന്ന ഹറഫിന്റെ ഇസ്മിന്റെ തുടക്കത്തിൽ ഹംസയെ നൽകപ്പെട്ടു. അപ്പോൾ അലിഫിന്റെ തുടക്കത്തിൽ നമ്മൾ ആ എന്നാണ് പറയുന്നത്, അത് ഹംസയാണ്. നമുക്കറിയാം അലിഫ് എന്ന അക്ഷരം കൊണ്ട് വാക്കുകൾ ആരംഭിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അക്ഷരമാലയിൽ ലാ എന്ന് പറയുന്ന ഒരക്ഷരം കൂടി നമ്മൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഇബ്നു ജിന്നി ഒക്കെ പറയുന്നത് പോലെ, ഇബ്നു ജിന്നിയെ നമുക്കറിയാം അറബി ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഭാഷാ പണ്ഡിതൻ, അതുപോലെ ഇൽമു സർഫിൽ വലിയ അവഗാഹമുള്ള പണ്ഡിതൻ, നമ്മൾ ഇന്നലെ പറഞ്ഞ അബു അലിയുൽ ഫാരിസിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇബ്നു ജിന്നി. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അലിഫ് എന്നത് യഥാർത്ഥത്തിൽ ഹംസയുടെ പേരാണ് എന്നാണ്. അലിഫ് ഹംസയുടെ പേരാണ്. അപ്പോൾ അത് പ്രകാരം അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അലിഫ് എന്ന പേരും ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷരം കൊണ്ട് തന്നെയാണ്. അഥവാ അലിഫ് എന്നത് അതിന്റെ മുസമ്മ ഹംസയാണ്. ഹംസ കൊണ്ട് തന്നെയാണ് അലിഫുൻ എന്ന ഇസ്മ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അത് പിന്നീട് അലിഫുൻ എന്ന പേര് മദ്ദക്ഷരത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അലിഫിനെ പരിചയപ്പെടുത്താൻ അക്ഷരമാലയിൽ ലാ എന്ന് പറയുന്ന പദമാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം 29 അക്ഷരങ്ങളായി അക്ഷരമാലയിലെ അക്ഷരങ്ങൾ നമ്മൾ എണ്ണുമ്പോൾ ലാ എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണാറുണ്ട്. അലിഫിനെ ലാ എന്നാണ് പറയേണ്ടത്. ചില ആളുകളൊക്കെ അത് ലാമലിഫ് എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. ലാ എന്ന് പറയുമ്പോഴാണല്ലോ അവിടെ യഥാർത്ഥത്തിൽ അലിഫ് വരിക. ലാമലിഫ് എന്ന് വരുമ്പോൾ നേരത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയും ഉണ്ടാകും. അപ്പോ അലിഫിനെ സൂചിപ്പിക്കാൻ ലാ എന്ന അക്ഷരം കൂടി അക്ഷരമാലയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ല അവിടെ അലിഫിന് കൂടെ അലിഫ് തനിയെ മൊഴിയാൻ സാധിക്കാത്തത് കൊണ്ട് അതിനൊരു സഹായിയായി ലാമിനെ നൽകിയതാണ്. എന്തിനാണ് ലാമിനെ തന്നെ നൽകിയത് എന്ന ചർച്ചയും പണ്ഡിതർക്കിടയിലുണ്ട്. ലാമ് അലിഫിന്റെ ഒരു സഹോദരിയാണല്ലോ, അങ്ങനെയാണ് അതിന് മറുപടി പറയാറുള്ളത്. അലിഫ് ലാം നമ്മൾ സാധാരണ താരിഫിന് വേണ്ടി നൽകാറുള്ള അലിഫ് ലാമിൽ ലാമിന്റെ കൂടെ അലിഫാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ അലിഫിനെ അക്ഷരമാലയിൽ പറയുമ്പോൾ ലാ ലാമിനെ സഹോദരിയായ ലാമിനെ കൂടി കൊടുത്ത് ലാ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അലിഫുൻ എന്നത് ഹംസയെ കുറിച്ച് തന്നെയാണ്. ലാ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള കാലയിലെ മധ്യത്തിലെ അലിഫിനെ കുറിച്ചുള്ള അലിഫിന്റെ ഇസ്മ്. അപ്പോൾ മദ്ദക്ഷരമായ അലിഫിന്റെ ഇസ്മ് ലാ എന്നാണ്. ഹംസയുടെ ഇസ്മാണ് അലിഫ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഹംസ എന്ന് അലിഫിനെ കുറിച്ച് പറയുന്നത് അതിന്റെ ഒരു വിശേഷണം മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഹമസ എന്ന് ഹമസ യഹ്മിസു എന്ന് പറഞ്ഞാൽ കുത്തുക അല്ലെങ്കിൽ ഏഷണി പറയുക എന്നൊക്കെ അർത്ഥമുള്ള ഒരു പ്രയോഗമാണല്ലോ. അലിഫ് എന്ന അക്ഷരത്തിന് അഥവാ നമ്മൾ പറയുന്ന ഹംസ എന്ന അക്ഷരത്തിന് ഉള്ള പ്രത്യേകതയാണ് തസ്ഹീല്, തബ്ദീല് എന്നതൊക്കെ. ഹംസ കലിമത്തിന്റെ അവസാനത്തിലൊക്കെ വരുമ്പോൾ അതിനെ പകരമാക്കാറുണ്ട്, അലിഫായി മറിക്കാറുണ്ട്, തസ്ഹീല് ചെയ്യാറുണ്ട്. അങ്ങനെ തസ്ഹീലിനും തബ്ദീലിനും വിധേയമാക്കപ്പെടുന്ന അക്ഷരമായതുകൊണ്ട് ഹംസ ഹംസ എന്ന് പറയുമ്പോൾ കുത്തിന് വിധേയമാകുന്നത്, ഇടിക്ക് വിധേയമാകുന്നത് എന്നൊക്കെയാണല്ലോ. അപ്പം മാറ്റലിന് മാറ്റത്തിരുത്തലിന് ഒക്കെ വിധേയമാകുന്ന അക്ഷരമായതുകൊണ്ട് അലിഫ് എന്ന അക്ഷരത്തിന്റെ ഒരു വിശേഷണം മാത്രമാണ് ഹംസ. യഥാർത്ഥത്തിൽ ഹംസയുടെ പേര് അലിഫ് എന്നാണ്. നമ്മൾ പറയാറുള്ള അലിഫ് അതിന്റെ പേര് ലാ എന്നാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകിയതായി കാണാം. നമ്മുടെ മദ്രസകളിലും ആ നിലയിൽ അലിഫ് എന്ന് പഠിപ്പിച്ച് അദബുൻ എന്നാണല്ലോ ഉദാഹരണം പറയാറുള്ളത്. അവിടെയും അലിഫ് എന്ന് പറഞ്ഞാൽ ഹംസയാണ് ഉദ്ദേശ്യം എന്നാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെക്കുറിച്ച് പറയുന്നത് വഹിയ ഈ ഇസ്മുകൾ, ഈ ഇസ്മുകൾ അലിഫ് ബ ത ഇങ്ങനെയുള്ള ഇസ്മുകൾ മാലം തലിഹൽ അവാമിലു ആമിലുകൾ അതിനോട് അടുത്ത് വന്നില്ലെങ്കിൽ, ആമിലുകൾ വന്നിട്ടില്ലെങ്കിൽ മൗക്കൂഫത്തുൻ സുക്കൂൺ ചെയ്യപ്പെടുന്നതാണ്, വഖഫ് ചെയ്യപ്പെടുന്നതാണ്. ഖാലിയത്തുൻ അനിൽ ഇഅ്റാബി ഇഅ്റാബിനെ തൊട്ട് ഒഴിവായതുമാണ്. അഥവാ മറ്റൊരു ആമിലും വന്നില്ലെങ്കിൽ അലിഫ് ലാ അലിഫ് ബ ത ഇങ്ങനെ സുക്കൂൺ ചെയ്ത് വഖഫ് ചെയ്ത് അങ്ങനെയാണ് ഇത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതിന് ഇഅ്റാബ് ഉണ്ടാവുകയില്ല. ലിഫഖദി മൂജിബിഹി വമുഖത്തലിഹി, കാരണം ഇഅ്റാബിനെ നിർബന്ധമാക്കുന്ന ഇഅ്റാബിനെ തേടുന്ന ഒന്നില്ലാത്തത് കാരണം ഇഅ്റാബ് ഉണ്ടാവണമെങ്കിൽ ഇഅ്റാബിനെ തേടുന്ന എന്തെങ്കിലും വേണമല്ലോ, അഥവാ ആമില് വേണമല്ലോ. ആമിലില്ലാതിരിക്കെ പിന്നെ അതിന് ഇഅ്റാബില്ല. അപ്പോൾ പിന്നെ അത് മൗക്കൂഫത്താണ്, അഥവാ സുക്കൂൺ ചെയ്യപ്പെട്ടതാണ്, വഖഫ് ചെയ്യപ്പെട്ടതാണ്. ലാക്കിന്നഹ ഖാബിലത്തുൻ ഇയ്യാഹു, പക്ഷേ അവ ആമിലിനെ സ്വീകരിക്കുന്നതാണ്, അഥവാ മബ്നിയല്ല എന്നർത്ഥം. വ മുഅർറലത്തുൻ ലഹു, ആമിലിന് വേണ്ടി ഒരുക്കി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. അഥവാ ഒരു ആമില് വന്നാൽ ആ ആമിലിനനുസരിച്ച് ഇതിന്റെ അവസാനത്തിൽ മാറ്റം വരുന്ന മുഅറബാണിത്. ഇത് കാരണം ലം തുനാസിബ്, ഇവ യോജിച്ചില്ല, മബ്നിയൽ അസ്ലി അസ്ലിൽ മബ്നിയായതിനോട് യോജിച്ചില്ല. നമുക്കറിയാം മബ്നിയുൽ അസ്ലും മബ്നിയുൽ ഫർഉമുണ്ട്, അഥവാ അസ്ലിൽ മബ്നിയായത്. അസ്ലി മബ്നിയുൽ അസ്ലി എന്ന് പറയാറുള്ളത് ആമിലുകൾ പ്രവേശിക്കാത്തവയെക്കുറിച്ചാണ്. അഥവാ ഹറഫുകൾ മാലിയായ ഫിയിലൊക്കെ പോലെ ആമിലുകൾ പ്രവേശിക്കാത്തത്, ഹറഫുകളുടെ മേൽ ആമിലുകൾ പ്രവേശിക്കില്ലല്ലോ. മാലിയായ ഫീലിന്റെ മേലും ആമിലുകൾ പ്രവേശിക്കില്ല. പിന്നെ സൈദുൻ ഖാമ എന്ന് പറയുമ്പോൾ ഖാമ ഖബറല്ലേ, അപ്പോൾ റഫ്ഇന്റെ മഹലിലല്ലേ എന്നൊരു സംശയം ഇവിടെ സ്വാഭാവികമായും ഉണ്ടായേക്കാം. പക്ഷേ നമുക്കറിയാം ഖാമ എന്ന സ്ഥലത്ത് ഖാമ എന്നതല്ല ഖബർ, ഖാമ എന്ന ജുംലയാണ് ഖബർ. ഖാമ എന്ന മാലിയായ ഫീലല്ല ഖബർ, ഖാമ എന്ന മാലിയായ ഫീലും അതിന്റെ ഫായിലും ചേർന്നുള്ള ജുംലയാണ് ഖബർ. അപ്പോ മബ്നിയുൽ അസ്ലിനോട് യോജിപ്പില്ലാത്തത് കാരണം ഈ ഇസ്മുകളൊക്കെ ഇഅ്റാബിന് വേണ്ടി ഒരുക്കി തയ്യാർ ചെയ്യപ്പെട്ടതാണ്, ഇഅ്റാബിനെ സ്വീകരിക്കുന്നവയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. വലിദാലിക ഖീല, ഇക്കാരണത്താലാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. എങ്ങനെ? സ്വാദ് വഖാഫ് മജ്മൂഅൻ ഫീഹിമ ബൈന സാകിനൈനി. സ്വാദ് വഖാഫ്, സ്വാദ് എന്ന് പറയും, ഖാഫ് എന്ന് പറയും, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിൽ. രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യം മബ്നിയുൽ അസ്ലിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫത്ഹ് ചെയ്യപ്പെടുകയാണ് പതിവ്. അത് പ്രകാരം സ്വാദ ഖാഫ അങ്ങനെയൊക്കെയായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ സ്വാദ് ഖാഫ് എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ മബ്നിയുടെ ഗണത്തിൽ പെടുത്താവതല്ല. വലം തു ആമൽ മുആമലത ഐന വഹ ഉലൈ, ഐനയോടും ഹ ഉലൈയോടുമൊക്കെ പെരുമാറപ്പെട്ടതുപോലെ ഇവയോട് പെരുമാറപ്പെട്ടില്ല. അഥവാ ഐന എന്നത് അവസാനം ഫത്ഹ് ചെയ്യപ്പെട്ടു, ഹ ഉലൈ കസ്ർ ചെയ്യപ്പെട്ടു രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ. അതേപോലെ ഈ ഇസ്മുകൾക്ക് അവസാനത്തിൽ അങ്ങനെ ബിനാ നൽകപ്പെട്ടില്ല, മറിച്ച് ഇവ മൗക്കൂഫത്തായിട്ടാണ് മൊഴിയപ്പെടാറുള്ളത്. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ എന്നൊക്കെ ഇങ്ങനെ താദാദിന്റെ സന്ദർഭത്തിൽ എണ്ണിപ്പറയുന്ന അക്കങ്ങൾ എണ്ണുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ ചേർത്തിപ്പറയുന്നതാണെങ്കിലും വഖഫ് ചെയ്യപ്പെട്ടതിന്റെ നിയ്യത്തിൽ അലിഫ്, ഇപ്പോ ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ അലിഫ് എന്ന് പറയുമ്പോൾ വഖഫ് ചെയ്യുന്നില്ലെങ്കിലും, ലാം എന്ന് പറയുമ്പോൾ വഖഫ് ചെയ്യുന്നില്ലെങ്കിലും, മീം എന്ന് പറയുമ്പോൾ വഖഫ് ചെയ്യുന്നില്ലെങ്കിലും, വഖഫ് ചെയ്തതിന്റെ നിയ്യത്തിൽ അലിഫ് എന്ന് സുക്കൂൻ കൊണ്ട്, ലാം എന്ന് സുക്കൂൻ കൊണ്ട്, മീം എന്ന് സുക്കൂൻ കൊണ്ട് തന്നെയാണ് ഓതപ്പെടാറുള്ളത്, അലിഫ് ലാം മീം. എന്നാൽ ഇഅ്റാബിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ, ആമിലുകൾ വരുമ്പോൾ അലിഫുൻ ലാമുൻ മീമുൻ, അങ്ങനെ ഇഅ്റാബ് ചെയ്യപ്പെടുന്ന ആമിലുകൾ വന്നാൽ ഇഅ്റാബിന് വിധേയമാകുന്ന ഇസ്മുകളാണ് ഇവ എന്നാണ് ഇമാം ബൈലാവി നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു തഫ്സീറിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله.